വാക്യകാരനം ഭാഷ്യകാരൻ പതഞ്ജലി പാണിനി സൂത്രകാരൻ ച പ്രണതോസ്മിനിത്രയം. ഇതിനകത്ത് കുറച്ച് കൂടുതൽ വന്നിട്ടുണ്ടല്ലോ. ഉണാദി അവസാന ഭാഗം മുഴുവൻ, ഉത്തരാർത്ഥത്തിന്റെ അവസാന ഭാഗം മുഴുവൻ എടുത്തു. ആ അതാ, അതിവിടെ ആവശ്യമില്ല, ഉണാദി ഇവിടെ ആവശ്യം വരുന്നു. നമുക്കിവിടെ ബാക്കിയെല്ലാം ആവശ്യമുള്ളത് പരിഭാഷ, ആ പുസ്തകത്തിന്റെ അവസാന ഭാഗം മതി. അത് അതെടുത്തു, പക്ഷെ അതിന്റെ മുഖ്യഭാഗത്തില് ഭൂവാദിഗണം വരെ ഉള്ളൂ. അതിനുശേഷമുള്ള വേണമെങ്കിൽ വേറൊരു ബോളിയായിട്ട് എടുക്കാൻ തോന്നുന്നു, ഇല്ലേ വലുതായി പോകുന്നു. ഈ ഉണാദി ഇവിടെ ആവശ്യം വരില്ല, അത് അടുത്ത ഭാഗത്ത് അവസാന പ്രദന്തത്തിന്റെ ഭാഗമായിട്ട് വരുന്നു. ബാക്കി ധാതു സൂത്രങ്ങൾ വാർത്തികം അതെല്ലാം ഉപയോഗം. ഇത് അവസാനത്തെ എല്ലാം വന്നല്ലേ? അവസാനം ഉത്തരാർത്ഥം രണ്ട് ഭാഗമാണ്. ഉത്തരാർത്ഥം അതിൽ ഈ ഭൂവാദി തുടങ്ങുന്നതിന്റെ അവസാന ഭാഗം മാത്രം മതി. അങ്ങനെ ഇല്ല, സൂത്രസൂചി രണ്ട് ഭാഗത്തിനും കൂടി, പൂർവാർദ്ധ ഉത്തരാർത്ഥത്തിന് ഒരു സൂത്രസൂചിയും പൂർവാർദ്ധത്തിന് ഒരു സൂത്രസൂചിയും ഉള്ളൂ. അല്ലല്ല, നാല് ഭാഗമുള്ള പുസ്തകം നോക്കണം. രണ്ടാം ഭാഗം, മൂന്നാം ഭാഗമാണ് ഈ ഭൂവാദി വരുന്ന മൂന്നാം ഭാഗത്തിലാണ്. ഉത്തരാർത്ഥത്തിന് ഒന്നാം ഭാഗം, ഉത്തരാർത്ഥത്തിലെ ഫസ്റ്റ് വോള്യം, അതില് കണ്ടില്ല സൂത്രസൂചി, കണ്ടില്ല. ഉണ്ടല്ലോ, അതായത് ഓരോ ഭാഗത്തിനും പ്രത്യേകം അനുക്രമണികയുണ്ട് നാല് ഭാഗത്തിന്. പക്ഷെ ഇതില് രണ്ട് ഭാഗത്തിനും കൂടി നമ്പർ തുടർച്ചയായിട്ട് ഇട്ടേക്കുന്നത്. ഈ ഉത്തരാർത്ഥത്തില് അത് ആ പുസ്തകം വേറെ ആയതുകൊണ്ടാണ്. നാല് ഭാഗമുള്ള പുസ്തകമുണ്ട് സിദ്ധാന്തമതി, അതിൽ ഓരോ ഭാഗത്തിന്റെയും ആവശ്യമുള്ളത് അനുക്രമണികയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരുപാട് നോക്കേണ്ടി വരും, എല്ലാം നോക്കണ്ടേ? മറ്റേ കുറച്ചുകൂടെ സിമ്പിളാണ് റെഫറൻസ്. വോള്യം നമ്മൾ തന്നെ ഫോട്ടോസ്റ്റാറ്റില്ലേ, അതും ഇതേ പുസ്തകത്തിന്റെ തന്നെയാ. അപ്പൊ ആ നമ്പറല്ലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ല, ഇപ്പൊ എനിക്ക് തരാൻ പറ്റില്ല, എന്റെ ഇരുന്ന് വാങ്ങി കൊണ്ടുപോയിട്ട് എന്റെ പേജ് എടുത്തു കളഞ്ഞേ, അല്ലെങ്കിൽ എന്റേലുണ്ടായിരുന്നു പുസ്തകം, അതിൽ അവസാനം എന്ന ഭാഗങ്ങൾ മാറ്റി. ആ നാല് ഭാഗമുള്ള സിദ്ധാന്തമതിയുണ്ട് തത്വബോധിനി. ആ ഇത് വേറെ പുസ്തകം, ഇത് വേറെ പുസ്തകം. തത്വബോധിനി ബാലമനോരമ രണ്ടും കൂടെയുള്ള പുസ്തകമുണ്ട്, ആ പുസ്തകം എടുക്കണം, അതിന്റെ അനുക്രമണികൾ എടുക്കണം. ഇത് വേറെ പുസ്തകം, ഇതിനകത്ത് മിസ്റ്റേക്കും കൂടുതലാണ് ഈ പുസ്തകത്തിൽ. മറ്റത് കുറച്ചുകൂടി എഡിറ്റ് ചെയ്ത ബുക്കാണ്, നല്ല പണ്ഡിതന്മാർ, ആ പുസ്തകം വേണം. ഇതുകൊണ്ട് വലിയ ഇതല്ലോ, സിദ്ധാന്തമതിക്ക് ഇത് മതി, ആ പുസ്തകം വേണം. നാല് ഭാഗമുള്ളതിൽ തിങ്കന്ധത്തിന്റെ അതീ നടക്കണം. അപ്പൊ അതിന്റെ പി ഡി എഫ് ഉണ്ടായിരിക്കുമല്ലേ, ആരെങ്കിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവില്ലേ? പുസ്തകം കാണുമല്ലോ നാല് ഭാഗം, ഇവിടെ ആരുടെ കയ്യിലും ഇല്ലേ? അത് എന്തെങ്കിലും എന്റെ കാണും, വേറെ കാണും. ഇവിടെ എന്റെ കയ്യിൽ ഇവിടെ നിന്ന് എന്റെ ഇത് പോയി വേറെ ഞാൻ സംഘടിപ്പിക്കാം, ഇവിടെ ഇല്ലെങ്കിൽ. വിദ്യാമൃതസ്വാമിയുടെ പൂനെ സോഫ്റ്റ് കോപ്പി ഏതാനും മതി. നാല് ഭാഗമുണ്ടോ? അതിൽ നിന്ന് എടുക്കുന്നു. അടുത്ത വരുന്ന ഏതാം ബഭൂവ, ഏ ലിട്ടല്ലി ഇപ്പൊ പറയുന്നു. എനിക്ക് വ്യക്തമായി മനസ്സിലായില്ല എന്താ പറയുന്നത്. എന്താ പറയുന്നത്? എന്താ പറഞ്ഞത്? ഇന്നലെ ഏതാം ചക്ര മഹേ വരെ പറഞ്ഞില്ലേ? അത് കഴിഞ്ഞ് വരുന്ന ഏതാം ബഭൂവ ശരിയാണോ? ഇതിന് മാർക്ക് ചെയ്തിരിക്കുന്ന നോക്കിയിട്ടാ ഞാൻ പറയുന്നു. അങ്ങനെ മാർക്ക് ചെയ്തിരിക്കുന്നു. ഏതാം ബഭൂവ ഏതാം ആസ രണ്ടും നമ്മൾ പഠിച്ചതാണ്. അതായത് ഏത് ലിട്ട് വരുന്നു, ഏത് ലിട്ടെന്നിരിക്കും എന്ത് വരുന്നു, ജാതിശ ഗുരുമതോർച്ച ജാതിരി യുദ്ധാതു ഗുരുമാൻ തൃച്ച തന്നെ തഥ ആംസ്യാർദാതുകേ ലിട്ടി. സൂത്രം വൃത്തി അറിഞ്ഞിരിക്കും. അപ്പോൾ ഏതാം വന്നു കഴിഞ്ഞാൽ അടുത്ത ഏത് വരുന്ന സൂത്രം ഏത് വരുന്നു? ഏതാം എന്നിരിക്കുമ്പോ സൂത്രം വരുന്നു ആമഹ ആമപരസ്യ ലുക്ക്. എന്തിന് ലുക്ക് വരുന്നു? ലിട്ട് കൃതന്തം പ്രാതിസഞ്ജ സ്വതത്വത്തി പുനഃ ലുക്ക് ഏതാം സുബന്ധം പദാന്തം. അടുത്ത സൂത്രം വരുന്നത് എന്താണ്? ഏതാം എന്നിരിക്കുമ്പോ ഇനി എന്ത് വരും? ക്രിംച അനുപ്രവിച്ചതിലടി. അവിടെ ക്രിഞ്ഞെന്ന് പറയുന്നത് പ്രത്യാഹാരമാണ്. അതുകൊണ്ട് കൃ ഭൂ അസ്മോന്നിന്റെ അനുപ്രയോഗം. കുറിഞ്ചാനുപ്രയോഗിച്ചതിലടി എന്താണ് വൃത്തി? ഹാമന്ത ലട്പരാഹ കൃഭ്വസ്തയോ അനുപ്രയോജ്യന്തേ ലടി. അത് വ്യക്തമായി അറിഞ്ഞിരിക്കും. ഇത്തനേന സൂത്രേണ ഏതാം കൃ ഏതാം കൃ കഴിഞ്ഞെടുത്ത് ഭൂ ലട്ട് വിധിസ്ഥിതി അത്ര ഭൂ ലിട്ട് ഇതി ഭാഗസ്യ പ്രക്രിയ പൂർവതേവ ഭവതി. ഭൂ ലടിസ്ഥിതി ഭൂ ഇത്യസ്യ കിം ഭവതി? ഭൂ ഇത്യസ്യ ഭൂവുക് ലംഗ്ലടോ അജി ഉഗാഗമഹ അനന്തരം ലളിതാദുരനഭ്യാസിത്വം ഫലാതിശേഷം അഭ്യാസേ ഭവതേരഹ ഹ്രസ്വഹ ഭവതേരഹ അനന്തരം അഭ്യാസേ ചർച്ച അജാതിഷ സർവത്ര ഉഗാഗമഃ ബഭൂവ് അതുസ് ബഭൂവ് ഉസ് ഭൂധാതുർ പരസ്മീപദം അത്ര ഭൂധാതോ പരസ്മീത ഭൂധാതോ പരസ്മീത പ്രത്യാഹ ഭവന്തി കേന സൂത്രേണ ശേഷാത് കർത്തരി പരസ്മീതം ഇത്തനേന പരസ്മീതം ഭവതി ഭൂധാതോ ശേഷാത്കർത്തരി ആത്മനേവത വൃത്തി നിമിത്ത ഹീനാ ധാതോ പരസ്മേതം സ്യാ ഇത്തനേന പരസ്മേതം ഭൂതാതു അത്ര ആത്മനേവത നിമിത്തം നാസ്തി ആം പ്രത്യവത് കൃഞ്ഞു അനുപ്രയോഗസ് ഇത്യസ്യ സൂത്രസ്യ അത്ര പ്രവൃത്തി ന ഭവതി കസ്മാത് തത്ര കേവലം കൃഞ്ഞ് ധാതുവരേവ നിയമ കൃത നതു ഭൂതാതു അധ അത്ര ഭൂതാതോ ആത്മനേപദ നിമിത്ത അഭാവാത് പരസ്യതേ കൃതേ ബഭൂവ ബഭൂവധു ബഭൂ ബഭൂ ആയിട്ട് ദല് ബഭൂവിധ ബഭൂവധു ബഭൂവ ബഭൂവ ബഭൂവിവ ബഭൂവിമാ സിദ്ധാതോ ഇട്ട് നിഷേധ ന ഭവതി കസ്മാ ഊദൃ ദന്തു ഇത്യത്ര പൂർവദേവ ഏത് ലിട്ട് ആം ആമഹ ലുക്ക് ഏതാം പുനഃ കൃഞ്ച അനുപ്രയോജ്യത്തെ ലിട്ടി ഇത്തനേന അനുപ്രയോഗ കൃതേ ഏതാം അസ് ലിട്ട് അത്ര അസ് ധാതു അനുപ്രയോഗം അസ് ലിട്ട് ഇത്യത്ര ലിഡി ധാതുവിനഭ്യാസ വിദ്യത്വേ ഫലാതിശേഷ അതാതിഹി അത്ര അത് ഉദായ ഇതി വൃദ്ധി ഭവതി അത് ഉദായ വൃദ്ധി കൃതേ വിശേഷം നാസ്തി അതഃ തത്ര ഉത്തമം അത് ഉദായ ഇതി തസ്യ വൃത്തി വൃദ്ധി അത്ര അസ് നല്ല ദിശത്തെ വർത്തത നല്ല ഇത് സ്ഥിതിയാത്ര നിത് നിത്യ ദീർഘ സ്യാത് അഭ്യാസോ ദീർഘ സ്യാത് അസ് ആസ് സർവത്ര ആസതി ഭവതി അഭ്യാസ ദീർഘേ കൃതേ ആസ് അതു സാസതു ആസുഹു അസുദ്ധാതു സേട്ടുവ അനിട്ടുവ സേട്ടുദ ആസിത ആസതുഹു ആസ ആസ ആസിവ ആസിമ അത്ര ആസയിത് എത്ര നലു തുമോ വാ ഇതി പ്രവർത്തതേ പ്രവൃത്തെ അപ്പൊ രൂപഭേദോ നോതി ആസ അഭ്യാസ്യ അത ആദ്യേഹേ ഇത്യനേന ദീർഘീകൃത്തെ ആസ ഇത്യവ ഭവതി ആസിവ ആസിമ ഏവം അത്ര സർവത്ര രൂപദ്വയം ഏതാം ബഭൂവ ഏതാം ആസ അത്ര ഏതാം ബഭൂവ ഇത്തി അത്ര പദാന്തത്വാൽ മോനുസ്വാര മാപദാന്തശേഷി ഇതി വികൽപേന പരസവർണേകൃതേ ഏതാം ആസ ഇത്യത്ര കിം ഭവതി ഏതാം ആസ ഇത്യത്ര മോഹനസ്വര ഭവതി ന ഭവതി തസ്മാത് ഹൽ പരഗത്വ ഭാവ ഹൽ നാസ്തി ഏതാം ആസ ഇത്യേവ ഭവതി ഏകരൂപമേ ഭൂതി ഏതാം ആസ ആസതു ഇത്യേവ അനന്തരം ലുട്ട് ഭവതി ലുട്ട് കേന സൂത്രണ ഭവതി അനദ്വേന ലുട്ട് ഏത് ലുട്ട് ലുട്ട ആദേശ കേന സൂത്രണ ഭവതി ലുട്ട ആദേശ കേന സൂത്രണ ലുടസ്ഥാനസ്യ ആദേശ കൃതേവ ലുട പ്രസം ലുട്ട ലുട്ടിത്യസ്യ സ്ഥാനേ കേന സൂത്രണ ആദേശ തിപ്തസ്ജീതനേന തങ് ആദേശേ കൃതേ താഇത്യസ്യ സ്ഥാനേ ലുട പ്രഥമസ്യ ഡാരു രസ ഇതി ഭവതി അത്ര കിം ഭവതി ഏത് താഇത്യസ്യ സ്ഥാനേ സ്യ താസി ലുട്ടോ ഇത്യനേന താസി കൃതേ ഏത് ലോപേ കൃതേ അനന്തരം ഭവതി അത്ര ടിത ആത്മനിവേദനം ടേരേ ഇതി ഭവതി വാ ടിത ആത്മനിവേദനം ടേരേ ഏധിതാ ഭവിതുമർഹതി അന്തിമ ആകാരസ്യ ഏകാരഹ ഭവതി വാ ടിത ആത്മനിവേദനം ടേരേ ഇത്യുക്തം നിർദ്ദേശ പാണിന കൃതം ജ്ഞാപയതി ലിഡ് ആദേശാന തങ് ആദേശാന ഏത്തും നവതി ഭവതി ചേ പണിന്ന തത്ര ഏഷ് ഇരേഷ് എവം സേ ഇത്യാദി തലേഷു ഈ രി സി ഇത്യാദി ന്യേവ നിർദ്ദിഷ്ടവ്യമാ നിർദ്ദിശേ പാണിനിഹി ലടസ്തജ്യുരേശ് ഇരേശ് അവിടെ ഏ ഇരേ ദാസ സേ അവിടെയൊക്കെ ഏകാരാന്തമായി നിർദ്ദേശിച്ചു തങ്ങിന്റെ സ്ഥാനത്ത് വരുന്ന ആദേശത്തിന് പിതാത്മനേവദാനം ഏരെ പ്രവർത്തിക്കുമെങ്കിൽ ഏ എന്ന് നിർദ്ദേശിക്കേണ്ട കാര്യമില്ല, ഇകാരാന്തമായി നിർദ്ദേശിച്ചാൽ മതിയായിരുന്നു. പിന്നെ പാണിനി കഷ്ടപ്പെട്ട് മാത്രാലാഭം നോക്കാതെ ഈ നിർദ്ദേശിക്കേണ്ട സ്ഥാനത്ത് ഏ നിർദ്ദേശിച്ചെന്ന് എന്ത് മനസ്സിലാക്കാം? എല്ലായിടത്തും അങ്ങനെ വരുന്ന ആദേശങ്ങൾക്ക്, തങ്ങളുടെ സ്ഥാനത്ത് വരുന്ന ആദേശങ്ങൾക്ക് ഏത്തും വരത്തില്ല. മനസ്സിലായി? സേ എന്ന് പറയുന്നതിന്റെ സ്ഥാനത്ത് സി പറഞ്ഞാൽ മതി, ഏത്തും വന്നാൽ എന്തുവരും? സേ. അങ്ങനെ വരാമെന്നിരിക്കെ സിക്ക് പകരം സേ എന്ന് എന്തുകൊണ്ട് പറഞ്ഞു? ജ്ഞാപകമാണ് അവിടെ നിന്നും. അതായത് തങ്ങിന്റെ സ്ഥാനത്ത് വരുന്ന ആദേശം, അതായത് ദാസ സേ, അവിടെ നിന്നും ടിതാത്മനേവദാനം ടേരെ പ്രവർത്തിക്കത്തില്ല. അതുകൊണ്ട് ഇവിടെയും തായുടെ സ്ഥാനത്ത് എന്ത് വന്നുകൊണ്ട്? ഇവിടെ പ്രഥമസ്യ ദാരോരസ, തങ്ങിന്റെ സ്ഥാനത്ത് വന്ന ആദേശമാണോ? ഇവിടെ ഏത്വം പ്രവർത്തിക്കില്ല. ദാസ സേ ഇത്യാദി ജ്ഞാപക തങ്ങാദേശാനാം ഏത്വം നഭോതി. അന്യഥ പാണിനിന ദാസഹ സേ ഇത്യസ്യ സ്ഥാനേ ദാസഹ സി ഇതി ഏവ നിർദ്ദിശ്യേത. കിന്തു ഏവം ന അത്ര ദാസഹ സേ ഇതേവ അധിക മാത്രയാ നിർദ്ദിഷ്ടഃ. അതഃ തങ്ങാദേശാനാം ഏത്വം ന ഭവതി. അതഃ ഏധിത്ത ഇത്യേവ ഭവതി. ഏധിത്തേ ഇതി ന ഭവതി. ഏവം ഏധ ആതാം ഇത്യത്ര കിം ഭവതി? കിമുക്തം തത്ര അതഃ പരസ്യ ഗീതഃ മാതഃ ഈയസ്യ. അത്ര അധ പരത്വം നാസ്തി. ഏധി താസ് ആധാം ഇത്യത്ര ടിത ആത്മനിപതരം ടേരെ ഭൂതി വാ ടിതാത്മനിപതനം ടൈരെ ഇതി ഭവതി വാധാമിത്യത്ര ഏതിധാം ഇത്യസ്യാപി ലട് ലട് ആദേശത്വാ തത്ര ഏതിത്താസാധാം ഏത്യ കൃതേ ഏതി ഏതിതാസാധേ ഏതിതാസാധേ ഇതി ഭവതി എട്ട് താസ് ആധാം ഏധി താസ് ആധാം ആമിത്യ സേതു ഏധി താസാധേ മധ്യവർഷ ഭവനെ ഏത് കിം ഭവതി ധ്വം താസ് എട്ട് ഏധി താസ് ധ്വം ഏധി താസ് ധ്വം ഇത്യത്ര ദ്വിച ധാതു പ്രത്യയ പരെ സസ്യ ലോപഃ അത്ര ധാതി പ്രത്യയോ വർത്തതെ ധ്വം ഇത്യത്ര ധാതിഹി വർത്തതെ ധ്വം ഇതി പ്രത്യയേ ആദോ ധകാരഹ വർത്തതേ ഏവം ധാതി പ്രത്യയേ പരേ സകാരസ്യ ലോപഃ അനേന സൂത്രേണ വിധീയതേ ഇവം സകാരലോപ കുറുതേ ഏധി താ ദ്വേ ഇതി ഭവതി സകാരസ്യ ശ്രവണം ന ഭവതി താസഹ സകാരസ്യ ശ്രവണം നഭവതി അനന്തരം ഭവതി ഏത് ഇട് സിത്താസിലോ അർദ്ധാദിന് ശേഷം അർദ്ധാദിട്ട് വലാതെ ഇതി ഇട്ട് കൃത ഏതി താസ് ഇത്ര ഇതാത്മനെ വദാനാം കൃതേ ോ സേതി പരേ താസിന്റെയും അസിന്റെയും അതിനുദാഹരണം ഇനി വരും. ഇവിടെ ഇപ്പം നമ്മൾ താസ് നോക്കിയാവും. സസ്യഹസ്യ താസിന്റെ സകാരത്തിന് ഹകാരം വരുന്നു ഏതി പരവിരിക്കുമ്പോൾ ഏ പരവിരിപ്പുണ്ട്. ഇവിടെ താസിന്റെ പരത്തിൽ ഏ ഇരിക്കുന്നു. എന്തു വരുന്നു? സകാരത്തിന് ഹകാരം ഇരിക്കുന്നു. താസിത്യസ്യ സകാരസ്യ സ്ഥാനേ ഹകാരാദേശക സ്യാത്. ഏതി താസ് ഇത്യസ്യ സ്ഥാനേ ഏതി താഹ് ഇതി ഭവതി. ഏതി താഹേ ഏതി താഹേ ഏവം ഏതി താസ് മഹി ഇത്യത്ര കിം ഭവതി? അത്ര സർവത്ര മധ്യവർഷ ഏകവചനെ മധ്യവർഷ ബഹുവചനെ ഉത്തമവർഷ ഏകവചനെ ച താസിത്യസ്യ സകാരസ്യ ശ്രവണം ന ഭവതി. ആത്മനെ പതിഷു പരിശുദ്ധതേ ആത്മനെ പ്രത്യേകിച്ച പ്രഥമപുരുഷ വചനത്രയേപി സകാരസ്യ ശ്രവണം പരശുദേവി മധ്യവിഷയകവചന സകാരശ്രവണം താസിത്യസ്യ സകാരസ്യ ശ്രവണം നമ്പോതി താസസ്ത്യോർ ലോപഃ ഇതിനി ഏവം ലുട്ട് രൂപാണി ഭവന്തി. അനന്തരം ബോധി ലൊട്ട് കേനസൂത്രേണ ബോധി ലുട്ട് ശേഷിച്ച ഏത് ലുട്ട് താദേശം ശതാശിലോഹ അർദ്ധാതു വിശേഷ അർദ്ധാസ് ട്വലാദി ആദേശപ്രത്യേകത്വനേന ഷത്വം ഏദേശ്യാത ഇത് സ്ഥിതേകിം ബോധി ഇതാത്മനൈവതേനാം ഏദേശ്യതേ സർവത്ര ഏദേശ്യ ഇതി ഭവതി ഏദേശ്യ ഏദേശ്യ ആകാം ഇത്യത്ര കിം ഭവതി ആം ഇത്യസ്യ ഇതാത്മനൈവതേനാം ടേരേ ഭവതി ഏദേശ്യ ആതേ ഇത്യത്ര കിം ഭവതി ആത്മംഗിധ ഇത്യസ്യ ആയിത്യസ്യ സ്ഥാനേ ഈ ആദേശേ ഗുണേകരേ കൃതേ അനന്തരം കിം ഭവതി ലോപോ വ്യർവലീതനേന ഏകാരസ്യ ലോപീകൃതേ ഏദേശ്യ ഈ ഗുണേകൃതേ ഏദേശ്യ ഏദേശ്യേ ധ ആം ഇത്യസ്യ ഏദേശേധേ ഏദേശ്യതേ സമാനമേവ ബഹുവിനെ ഏദിശ്യ ഝ ഇതി സ്ഥിതേ ജോ അന്ത ഏദിശ്യ അന്ത ഇത്യത്ര ടിത അഗ്നി ഏദിശ്യ ോപം ഏദേശ്യേധാമിത്യത്രിതാത്മനിവദന ടേരേ അന്തിമ ആം ഭാഗസേത്വേ ഏദേശ്യേധേ ഏദേശ്യ ഭുവനേ ധുംബോധിഷ്യേദിഷ്യേദിഷ്യേത്രുണ പരിരൂപം യോഗാദിശ്യേ ഭവതി ഏധിഷ്യാവഹി ഇത്യത്ര അതോ ദീർഘോ യഞ്ഞി ഏധിഷ്യാവഹി ലോഡ് കേന സൂത്രേണ ഭവതി അനന്തരം ആശിഷി ലോഡ് കൃത്യ ഏത് ലോഡ് ട ആദേശം ഏത് തിങ്സ് സർവധാതുവും കർത്തരി ശപ്പ് ഏത ത അനന്തരം പിതാത്മനിവദാനം ടേരേ ഇതി ഏത്വേ കൃതേ ഏത ഏത തേ ഏത തേ ഇത്യത്ര ആമേതഃ ലോട ഏകാരസി ആംസ്യ ലോട്ടിന്റെ ഏകാരത്തിന് ആം വരും എന്ന് വരുന്നു ഏതത് ഏകാരസി ആം കൃതേ ഏതത് ആം ഏതതാം സർവത്ര ഭൂതി ആതാം ഇത്യത്ര ആതോങ്ങിതഃ ഗുണം യകാരലോപം ഭവതി വാ യുക്കാർലോകം യുക്കാർലോകം അത്ര ബോധി വേത് ആതാം ഇത്യത്ര ഈ കൃതേ ഗുണേ ഏതേ യുക്കാരസ്യ ലോപഃ ഏതേ താം ഇത്യത്ര ടിതാത്മനി വദാനാം ഏതേ തേ ഇത്യത്ര ആമേത ഇതി ഏകാരസ്യ ആം ആദേശ കൃതേ ഏതന്ത അന്തിമാകാരസ്യ പിതാത്മനെ പദാനാം തേരൈത്യനേത്യുകൃതേ ഏദന്തേ ഇത്യത്ര ആമേത ആമികൃതേ ഏദന്താം ഏദതാം ഏദേതാം ഏദന്താം ഏദ ശപ്പ് ഏദ മധ്യമശബോനേ കിം ഭവതി ദാസ് ദാസ് ഇത്യത്ര കിം ഭവതി ദാസഃ സേ സവാഭ്യം വാമൗ സവാഭ്യം പരസ്യ ലോടേതഃ ക്രമാത് വാമൗ അകാരാന്തമായി വരും അമ്മം അകാരാന്തമായിട്ട് ശ്രദ്ധിക്കണം തിരിഞ്ഞു പോരും ലോട്ടിന്റെ ഏകാരത്തിന് വാ വരുന്നത് അകാരാന്തമായിട്ടും അമ്മം അകാരാന്തമായിട്ട് വരും എവിടെ സവാഭ്യം പരസ്യ സകാരത്തിന്റെ പരത്തിലാണെങ്കിൽ ഏകാരത്തിന് വാ വരും ബകാരത്തിന്റെ പരത്തിലാണെങ്കിൽ അം വരും ഇവിടെ ഇപ്പം ഏധസേന്നിരിക്കുന്നു സകാരത്തിലാണ് സകാരത്തിന്റെ പരത്തിൽ ഏകാരത്തിനെന്ത് വരും? അല്ല എന്നുള്ളത് സകാരത്തിന്റെ പരത്തിന് ഉദാഹരണം കിട്ടി. മകാരത്തിന്റെ പരത്തിൽ എവിടെ വരുന്നത്? ഏധ ധ്വം, ഏധ ധ്വം, അവിടെ എന്തുവരും? ടീതാത്മനിവദാന ടേരെ ഏധ കസ്യ ഏകാരാദേശോ ഭവതി അത്ര അം ഇത്യസ് ഏത ദ്വേ ദ്വേ അത്ര ബകാരാത് പരസ്യ ദ്വേ ഏകാരസ്യ കിം ഭവതി അം ഏത ധ്വ ധ്വം ഇത്യത്ര ധ്വ ധ്വ ഇതി ഇത്യത്ര ധ്വവ് ഇതി ബകാരാത് പരസ്യ ഏകാരസ്യ അമ്പകൃതേ ഏതധ്വം പൂർവമപി ധ്വം ഇത്യേവ ആസീത് കിന്തു തസ്യ ഏകാരേ കൃതേ പുനഃ പൂർവവത് ധ്വം ഇതി കർണായ പുനഃ അമാദേശ കൃതഃ അതഃ ടിതഃ ഏത്വേ അപി ഏതധ്വം ഇത്യേവ ഭവതി പൂർവമപി ഏവമേവ ആസീത് കിന്തു ഏത്വേ കൃതേ ഏതധ്വേ ഇതി ഭവതി തസ്യ ഏത്വസ്യ നിവാരണാർത്ഥം പുനഃ ബകാരാത് പരസ്യ ഏകാരസ്യ അം ആദേശഃ അനേന വിഹിതഃ അതഃ ഏതധ്വം ഇതി പുനഃ ഭവതി. യഗോവിനെ ഏതസ്വ ഭുവനെ ഏതധ്വം ഏതദ്വയം സവാഭ്യം വാ മൗ ഇതി സൂത്രസ്യ ഉദാഹരണം ഭവതി. മധ്യപുരുഷേ ഏത് ആധാം ശപ്യ ഏത് ആധാം ഇത്യത്ര ആതോങ്ങിത ഇതി ഗുണേ കൃതേ ഗുണേ യകാര ലോപേ ഏതേ ധാം തിതാത്മനിവദാനാം ടേരേ ആമിത്യ സ്വേത്യു കൃതേ കിം ഭവതി? സ്വാഭ്യം വാമോ ഇതിലം ഭവതി ഏത് ആ ആം ഗുണയാദേശ ഏതേ ലോപം ഏതേ ധാം ഇത്യത്ര ടിതാത്മനി വദാനാം തേരെ കൃതേ കിം ഭവതി? ആമേതഃ യകാരസ്യാം കൃതേ ഏതേ ധാം ഇതി ഭവതി. ഏതസ്വ ഏതേ ധാം ഏതധ്വം ഇതി ഭവതി. ഏത് ശപ്പ് ഇട്ട് ഏത് ശപ്പ് ഏത ഇട്ട് ഇത്യത്ര ടിത ആത്മനേവദാനം ഏത ഏ ഇത്യത്ര കിം ഭവതി? ഏത ഏ ഇത്യത്ര ആടുത്തമസ്യ പിച്ച ആടുത്തമസ്യ പിച്ച ആട്ട് ഭവതി. ഏത ആ ഏ അത്ര കിം ഭവതി? അത്ര കിം ഭവതി? ആട്ടശ്ച ഇതി വൃദ്ധൗ കൃതേ ആ ഏ ഇത്യത്ര വൃദ്ധൗ ഏത ഐത്രക്കും പോതി വൃത്തിരുചി ഏത ഇട്ടി സ്ഥിതി ടിതാത്മനവേദനേന ഏത്യുകൃതേ ഏത ഏത്യത്ര ആടുത്തമസി പിച്ചേത്തിനേന ആടികൃതേ ഏത ആ ഏത്യത്ര ആടശ്ചൈതി വൃദ്ധ സത്യം ഏത ആ ഇത്യത്ര പുനഃവൃദ്ധിരേജിത്തിനേന വൃദ്ധ കൃതേ ഏത ആടത്തമസ്യ പിച്ചൈത്യസ്യ വൃത്തി ലോടത്തമസ്യ ആടച്ച പിച്ച അതാത്രാപി ആടുഭവത്യോ ഏവം ഏത് വഹീത്യത്രാപി കിം ഭവതി ശബ്ദ ഏത വഹീത്യത്ര ആടത്തമസ്യ പിച്ച ഭവതി ഏത ആ സവർണദീർഘാത്മനിവതാനം അനേന സൂത്രേണ ഐ കൃതേ അനന്തരം ആടുത്തമസി പിച്ചേത്യനേന ആടാഗമേ കൃതേ ആടശ്ചൈതി വൃദ്ധോ പുനവൃദ്ധിരേജി വൃദ്ധോ വൃദ്ധോ ഏതൈതി ഭവതി ഏതൈതി സാമാന്യ സൂത്രമേവ ലോടുത്തമസി ഏത ഐ സ്യാത് അത്ര അസ്യ സൂത്രസ്യ പ്രവൃത്തി അഭാവേവി രൂപസിദ്ധി ഭവതി കിന്തു സാമാന്യ സൂത്ര അസ്യാവി അത്ര പ്രവൃത്തി ഭവതി ടിതാത്മനി പദാനാം ടേരേ ഇത്തിനേന ഏത്വേ കൃതേ തസ്യ ഏത ഐ ഇത്തിനേന ഐ ആദേശേ കൃതേ ഏതാ വഹീത്യത്ര ഏതാ വഹൈ ഇതി ഭവതി ഏവം ഏതാ മഹീത്യത്രാപി ഏതാ മഹൈ ഇതി ഭവതി ആടുത്തമസ്യ പിച്ച ഏത ഐ ഇതി സൂത്രദ്വയമപി സർവത്ര ഭവതി അതഃ ഏതൈ ഏതാ വഹൈ ഏതാ മഹൈ അത്ര ഏകവചനെ അസ്യ സൂത്രസ്യ അധിക പ്രവൃത്തി ഭവതി ഏതിസ്യ ഐ കൃതേ തദനന്തരം ആടശ്ചൈതന്യേന വൃത്തി സ്യാത് പുനഃ വൃത്തി കൃതേ വി രൂപഭേദം എന്ന ഭവതി ഏതൈത്യോ അത്ര ഐ ഇതി പ്രഥമ ഏകാരസ്യ അയാദേശ കൃതേ ഐ ഇതി അനന്തരം ആടശ്ചവൃത്തി കൃതേ വി പുനഃ ഐത്യേവ സർവേഷാം സൂത്രാണാം പ്രവൃത്തി ഭവതി ദ്യുവേന ബുധന യോ ഏത ഐത്യേവ ഭവതി യഥാവഹി അത്ര അമേതഃ ഇതി ന ഭവതി കസ്മാത് ഉത്തമപുരുഷേ ഏതായിത്തി വിശേഷവിധിനാ ബാധിതത്വം തസ്യ സൂത്രസ്യ പ്രവൃത്തി അത്ര ന ഭവതി ആം ആദേശ ന ഭവതി അതഃ രൂപാണി ഭവന്തി ഏതതാം ഏതേതാം ഏതന്താം ഏതസ്വ ഏതേതാം ഏതദ്ധം ഏതൈ ഏതാ മഹൈ ഏതാ മഹൈ ആ